ശ്രീ സദാശിവസമാരംഭം ശങ്കരം ശങ്കരാചാര്യ ബ്രഹ്മസൂത്രസാഗരഭാഷ്യാധ്യായ 1 പാദം 3 അധികരണം 9 സൂത്രം 36. പഞ്ചാമത്തെ സൂത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ പറഞ്ഞത് ക്ഷത്രിയത്വ അവഗതേശ്ച ഉത്തരത്ര ചൈത്രരഥേന ലിംഗാ. ഈ സൂത്രത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രുതിയിൽ കാണാനില്ല. ശ്രുതിയിലില്ലാത്ത കാര്യങ്ങളാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. എന്നാൽ ഈ സൂത്രത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഭാഷ്യത്തിലുണ്ട്. ഈ ഭാഷ്യത്തിൽ ഇതേ സൂത്രത്തിന് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മാധവഭാഷ്യം, അത് വേറെ തരത്തിലാണ് എഴുതിയത്. സൂത്രം ഇത് തന്നെ എന്നുവെച്ചാൽ ഈ സൂത്രത്തിനനുസരിച്ച് ശ്രുതിയിൽ നിന്നുകൊണ്ടൊരു ഭാഷ്യം എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് മാധവാചാര്യൻ പുരാണങ്ങൾ, ബ്രഹ്മാണ്ഡ പുരാണം പോലെയുള്ള പുരാണങ്ങൾ ധരിച്ച് അതിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഒരുവിധം ഈ ഇതിനൊരു ഭാഷ്യത്തെ ഒപ്പിച്ചെടുക്കുകയായിരുന്നു. അല്ല, സൂത്രത്തിൽ പറയുന്നത് അനുസരിച്ചൊരു ഭാഷ്യ സാധ്യമല്ല. ക്ഷത്രിയത്വ ഗതേഹേ, ക്ഷത്രിത്വത്തെ അറിയാം. എങ്ങനെ? ജ്ഞാനശ്രുതിക്ക് ഗതി എന്ന് വെച്ചാൽ അഗതി. ജ്ഞാനശ്രുതിയുടെ ക്ഷത്രിയത്വത്തെ അറിയാം എങ്ങനെ? ഉത്തരത്ര ചൈത്രരഥേന ലിംഗാ, ഉത്തരഭാഗത്തിലെ ചൈത്രരഥൻ എന്നുള്ള ശബ്ദം കൊണ്ട്. ഉത്തരത്തിൽ ചൈത്രരഥൻ എന്ന് പറയുന്ന ഒരു ശബ്ദമേ ഇല്ല, അവിടെ അഭിപ്രദായുള്ളൂ. പിന്നെ ഉത്തരത്ര ചൈത്രരഥൻ എന്നെങ്ങനെ പറയും? അതിനു വേണ്ടിയിട്ടാണ് കാപേയ യോഗം കൊണ്ട് അവിടെ ഒരു ചൈത്രരഥി ഉണ്ടായിരുന്നു, ഇവിടെ പറയുന്ന അഭിപ്രദായം ആ ചൈത്രരഥിയാണ് എന്നെല്ലാം ഇങ്ങനെ ഭാവനയിലൂടെ ഒരു വ്യാഖ്യാനം നടത്തിയത്. പക്ഷെ ആ ഒരു വ്യാഖ്യാനത്തിലുള്ള പോരായ്മ കണ്ടുകൊണ്ടാണ് മധ്വാചാര്യർ അത്തരം ഒരു വ്യാഖ്യാനത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചത്. അപ്പോ പിന്നെ ഈ ഒരു സൂത്രം എങ്ങനെ വന്നു? അപ്പോ മറ്റു ഗത്യന്തരമില്ലാതെ ഒന്ന് സ്വീകരിക്കേണ്ടി വരും. ഈ ഭാഷ എഴുതിയാൾ തന്നെയാണ് ഈ സൂത്രവും ഉണ്ടാക്കിയത്. ഭാഷയത്തിനനുസരിച്ച് വേറൊരു വഴിയും കാണുന്നില്ല. കാരണം ശ്രുതി അർത്ഥത്തെ വ്യക്തമാക്കുന്നതിനാണ് സൂത്രങ്ങൾ. ശ്രുതിയിൽ ഇങ്ങനെ ഒരു അർത്ഥമില്ല. അപ്പോൾ പിന്നെ ഭാഷ്യം എഴുതിയ ആൾ സൂത്രം എഴുതിയെന്ന് തന്നെ കരുതേണ്ടി വരും. എന്തിനു വേണ്ടി? ശൂദ്രന് വിദ്യയിലുള്ള അധികാരത്തെ നിഷേധിക്കാൻ വേണ്ടി. എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഇത് നിർത്തിക്കൂടെ. ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് നിർത്തുന്നില്ല എന്നാണ്. ഈ പറയുന്നതിൻ്റെയൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കേൾക്കുക എന്ന് പറയുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഗുണമായാലും ദോഷമായാലും എനിക്കാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നില്ല. കാരണം ഇത് മുഴുവൻ പറഞ്ഞല്ലോ, ഇനി എത്ര സൂത്രമുണ്ട്? 1, 2, 3 സൂത്രം. ഇവിടെ ഇവിടുത്തെ ഭാഷയനുസരിച്ച് 3 സൂത്രം. നിംബാർക്കൻ രാമാനുജൻ പോലെയുള്ള ആചാര്യന്മാരുടെ അനുസരിച്ച് 4 സൂത്രമാണ്. ഇതുകൂടി വ്യാഖ്യാനിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ കംപ്ലീറ്റ് പണി നടത്തിക്കോളാം, ഒരു ബുദ്ധിമുട്ടുമില്ല. സംസ്കാര പരാമർശാത് തദഭാവ അഭിലാപാച്ച. പിന്നെ ഇപ്പം ഏത് സൂത്രം എടുത്ത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും ഈ സൂത്രത്തിൽ പറയുന്ന കാര്യങ്ങളോട്, ഈ വ്യാഖ്യാനത്തോട് എനിക്ക് വ്യക്തിപരമായി യോജിക്കാൻ കഴിയത്തില്ല. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും യോജിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതിനെ വിമർശിച്ചേ പറ്റും. അവിടെ ഞാൻ നിസ്സഹായനാണ്. അപ്പോൾ തന്നെ ഇത് വ്യാഖ്യാനിക്കാതെ ഞാനെന്ത് ചെയ്യും? വ്യാഖ്യാനിക്കുക, പറയാതെ ഞാനെന്ത് ചെയ്യും? ഇതശ്ശന ശൂദ്രസ്യ അധികാര. ഇനി പറയാൻ പോകുന്ന യുക്തി കൊണ്ടും പക്ഷ്യമാണ് ഹേതുന. എന്താണ് ശൂദ്രസ്യന അധികാര? ശൂദ്രന് അധികാരമില്ല, വിദ്യയിൽ അധികാരമില്ല. എന്തുകൊണ്ട്? യദ് വിദ്യാപ്രദേശേഷു ഉപനയനാദേഹ സംസ്കാരാഹ പരാമർശ്യന്തേ. വിദ്യാപ്രദേശങ്ങളിൽ, വിദ്യയെ ഉപദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഉപനയനം തുടങ്ങിയ സംസ്കാരങ്ങളെ പരാമർശിക്കുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം കൊടുക്കുന്നു. തംഭ ഉപനിന്യേ, അവനെ ഉപനയനം നടത്തി. എന്നുവെച്ചാൽ വിദ്യ തുടങ്ങുന്നതിന് ഉപനയനം ആവശ്യമാണ്. ഇത് പഴയ ഒരു ആചാരമാണ്. ഉണ്ട് ഭാഷകാരൻ പറഞ്ഞല്ലോ, ത്രൈവർണികർ ഉപനയനത്തിന് ശേഷമാണ് അവർ ദ്വിജാതിയാകുന്നത്. രണ്ട് ജാതി ഉപനയനം കൊണ്ടാണ് ദ്വിജനാകുന്നത്. അതുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചിരുന്നു ഉപനയനം എന്ന് പറയുന്നു. ഉപനയനത്തോടുകൂടിയാണ് വിദ്യ വേദാധ്യയനം തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ വിശേഷിച്ചും കേരളത്തിൽ വിദ്യാരംഭം എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടക്കുന്നുണ്ടല്ലോ. ഹരീശ്രീ എന്നെഴുതിയിട്ട് പിന്നെ വിദ്യ പഠിപ്പിക്കുന്നു. അതുപോലെ പഴയകാലത്ത് ത്രൈവർണികരുടെ ഇടയിൽ നടപ്പിലുണ്ടായിരുന്ന ഒന്നാണ് ഉപനയനം. അത് ശ്രുതിയുടെ കാലത്ത്, അനാദിയായ കാലം മുതൽ തന്നെ പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. തംഹ ഉപനന്യെ, ഉപനയനം ചെയ്തു എന്നും, പിന്നെ അദേഹി ഭഗവ ഇരിഹ ഉപസസാദ ചാന്തോക്യത്തിൽ പറയുന്നു. അല്ലയോ ഭഗവാനെ, ഞങ്ങളെ ഉപദേശിക്കണം എന്ന് പറഞ്ഞ ശിഷ്യന്മാരെല്ലാം. ഇത് ഇവിടെ പറയുന്ന നാരദ സനത്കുമാര സംവാദത്തിൽ അങ്ങനെ ഗുരുവിനെ പ്രാപിച്ചു എന്നാണ്. ഉപസദനം, ഉപസദനം എന്ന് പറയുന്നത് ശിഷ്യൻ ഗുരുവിനെ വിധിപ്രകാരം പ്രാപിക്കുക, വിനയത്തോടുകൂടി, ജിജ്ഞാസയോടുകൂടി, പിന്നെ സേവാ തത്പരനായി. അതിനു വേണ്ടിയിട്ടാണ് സമിത് ഭാരഹാരി എന്നൊക്കെ പറയുന്നത്. രണ്ട് കൈകളിൽ സമിത് എടുത്തുകൊണ്ട്, സമിത് എന്ന് പറയുന്ന പഴയ ഗുരുകുലങ്ങളിൽ ഇത് നിത്യ അഗ്നിഹോത്രവും മറ്റും നടത്തിയിരുന്നു. അവിടെ വിറക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ശിഷ്യൻ ചെല്ലുമ്പോൾ ആ സമിത്തുമായി ചെല്ലുന്നു. ഇതൊക്കെ പഴയ കാലങ്ങളിൽ നടന്നിരുന്ന ആചാരങ്ങളാണ്. അപ്പോൾ അത് ഉപസദനത്തെക്കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ സനത്കുമാരനെ നാരദൻ അങ്ങനെ വിദ്യയ്ക്ക് വേണ്ടി സമീപിച്ചു. അത് പിന്നെ അടുത്ത പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മപരാഹ, ബ്രഹ്മനിഷ്ഠാഹ, ബ്രഹ്മ അന്വേഷമാണാഹ, ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. ഏഷോ വൈത്ത സർവം വക്ഷ്യതീതി തേഹ സമിത്പാണയോ ഭഗവന്തം പിപ്പലാദം ഉപസന്നാഹ. ഭഗവാൻ പിപ്പലാദനെ, ജ്ഞാനിയായ പിപ്പലാദനെ ഈ ശിഷ്യന്മാരെല്ലാവരും സമീപിച്ചു. ഉപസന്നാഹ എന്ന് വെച്ചാൽ അവർ സമീപിച്ചു വിധിപ്രകാരം വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ശിഷ്യന്മാരുടെ ഭാഗത്ത് നിന്ന് ഉപസദനം എന്ന് പറയുന്ന കർമ്മം, ഗുരുവിന്റെ ഭാഗത്ത് നിന്ന് ഉപനയനം എന്ന് പറയുന്ന കർമ്മം, ഇതെല്ലാം പണ്ട് നടന്നിരുന്ന കാര്യങ്ങളാണ്. ഇനി ആണ് പ്രധാനമായ കാര്യത്തിലേക്ക് വരുന്നത്. എന്താണ് താൻ അനുപനീയ ഏവ ഇത്യവി പ്രതിഷ്ഠിതം? ഇത് അതിനകത്തൊരു ചെറിയ ടെക്നിക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ഭാഷകാരൻ. സൂത്രപ്പണി ഇന്നുമ്പ് പറയുന്നിടത്തൊക്കെ ഗുരു വിധിപ്രകാരം ഉപനയനം ചെയ്യുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാർ ഗുരുവിനെ വിധിപ്രകാരം സമീപിക്കുന്നു. ഇതവൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യമില്ല, ഇതല്പം മാറ്റമുള്ള സംഗതിയാണ്. എന്നാലും ഒരു സൂത്രത്തിൽ അതിൻ്റെ അകത്ത് ഭാഷകാരൻ ഇതിനെ കൂടെ ചേർത്ത് ഇവിടെ എന്താണ് പറയുന്നത്? മഹാശാല മഹാശ്രോത്രിയ, ഇവിടെ എന്താണ്? മഹാശ്രോത്രിയന്മാരായ മഹാബ്രാഹ്മണന്മാരായ കുറച്ച് ഋഷിമാര് ഈ ബ്രഹ്മവിചാരം ചെയ്ത് അവർക്ക് ശരിയായ ഉത്തരം കിട്ടിയില്ല. അവരെല്ലാവരും കൂടി അന്ന് അതുപോലെ തന്നെ പ്രസിദ്ധനായ ഒരു ഗുരുകുലത്തിൻ്റെ അധിപതിയായിരുന്ന ഉദ്ദാലകനെ സമീപിച്ചു അവരുടെ സംശയം തീർക്കാൻ. ഉദ്ദാലകനോട് ചോദിച്ചു. ഉദ്ദാലകൻ പറഞ്ഞു, നിങ്ങളി ചോദിക്കുന്നതിൻ്റെ ശരിയായ ഉത്തരം എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ഇവിടെ അശ്വപതി എന്ന് പറയുന്ന ഒരു ക്ഷത്രിയനുണ്ട്, അയാളുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ അവിടെയും പറയുന്നുണ്ട് സഞ്ജിഹാന, അതായത് ഈ ഒരു വാക്ക് സഞ്ജിഹാന എന്ന് പറയുന്ന ഒരു വാക്ക്, ഇത് ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തിലും വരുന്നു. ജ്ഞാനശ്രുതി റൈക്കിനെ കുറിച്ചുള്ള സ്തുതിവചനങ്ങൾ ഹംസങ്ങളിൽ നിന്ന് കേട്ടതിന് ശേഷം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സഞ്ജിഹാന എന്ന് പറയുന്നതാണ്. എഴുന്നേറ്റ് ഉടനെ നേരെ രവിക്കനെ കാണാൻ, രവിക്കനെ അന്വേഷിച്ചു പിന്നെ കണ്ടെത്തി. അവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്ന ആ സഞ്ജിഹാന എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നുണ്ട്, രാവിലെ തിടുക്കത്തിൽ എണീറ്റ് അന്വേഷിച്ചു എന്നുള്ളതുകൊണ്ട് ജ്ഞാനശുദ്ധി വളരെ ദുഃഖിതനായിരുന്നു എന്നാണ്. എന്നാൽ അതേ വാക്ക് തന്നെ ഇവിടെയും പറയുന്നു, ഈശിമാരും ഉദ്ദാലകനും രാത്രി, കാരണം ഋഷിമാരെല്ലാം ചെന്ന് ഉദ്ദാലകനോട് ആരുണിയോട് ചോദിച്ചു എന്താണത്. അപ്പൊ അദ്ദേഹം തുറന്നു പറഞ്ഞു, അദ്ദേഹം അങ്ങനെ ദുരഭിമാനമെന്നുള്ള ആളായിരുന്നില്ല. പറഞ്ഞു, എനിക്കതറിയത്തില്ല, എനിക്കറിയാത്ത കാര്യം ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കാം. അശ്വപതിയുടെ അടുത്ത് പോവാം, കേകയനാണ് അശ്വപതി, ക്ഷത്രിയനാണ്, നമുക്ക് പോയി അന്വേഷിക്കാം. രാവിലെ എഴുന്നേറ്റ് പോയി എന്നതിനർത്ഥമുള്ളത് സഞ്ജിഹാന അതാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവരുടെ ഋഷിമാരെല്ലാം അറിവിന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഉള്ളിൽ ജിജ്ഞാസയുണ്ട്. അവിടെ പിന്നെ അവർക്ക് അസൂയ ഉണ്ടാകുക, അതുകൊണ്ട് ദുഃഖം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അറിയാൻ വയ്യാത്ത കാര്യം മറ്റൊരാളോട് ചോദിക്കുന്നതിന്, പ്രത്യേകിച്ച് അവരെക്കുറിച്ച് പറയുന്നു മഹാശാലാഹ മഹാശ്രോത്രിയാഹ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അസൂയ പോലെയുള്ള കാര്യങ്ങളൊന്നും വരേണ്ട കാര്യമില്ല, ദുഃഖത്തിൻ്റെയും കാര്യമില്ല. അപ്പോൾ ഇവിടെ ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ ഭാഷകാരൻ ദുഃഖം എന്നും ഒന്നൊന്നും വ്യാഖ്യാനിച്ചില്ല. അവിടെ ആ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ജ്ഞാനശ്രുതിക്ക് ദുഃഖമുണ്ടായി എന്നും മറ്റും വ്യാഖ്യാനിച്ചത് കൃത്രിമമാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ആ കാര്യമല്ല പറയുന്നത്. അവരെല്ലാവരും കൂടി അശ്വപതിയുടെ അടുത്ത് ചെന്നു. അശ്വപതി അപ്പോൾ അവിടെ ഒരു വലിയ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. പറഞ്ഞു, ശരി, എന്തായാലും ബ്രാഹ്മണരായ നിങ്ങളെല്ലാം ഈ സമയത്തൂടെ ഒന്ന് നന്നായി നിങ്ങളെല്ലാം ഇവിടെ താമസിക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ദക്ഷിണ എത്രയോ അത് നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ദക്ഷിണയ്ക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വന്നത്, എന്നതാണ് വിഷയം. അപ്പോൾ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിവിടെ താമസിക്കുക. ഞാനത് പറഞ്ഞു തരാം. എന്നിട്ട് പിറ്റേ ദിവസം അവരെ, അപ്പോൾ അവർ അവിടെ പറയുന്നു, പിറ്റേ ദിവസം ഈ ബ്രാഹ്മണന്മാര് ക്ഷത്രിയനായ രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ശരിക്കും ശിഷ്യന്മാരായി കയ്യിൽ സമിത്വം എടുത്തുകൊണ്ടാണ് ചെന്നത്. അപ്പോൾ അന്നത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് ഒരാൾ കയ്യിൽ സമിത്വമായിട്ട് ചെന്നു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായും സേവന തൽപരനായി ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ശുദ്ധമായ ബുദ്ധിയോടുകൂടി വിദ്യ ആഗ്രഹിക്കുന്നതിന് വേണ്ടി ചെല്ലുന്നു എന്നാണ് എൻ്റെ താല്പര്യം. ശ്രുതി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ജാതീയമായ ഉച്ച നീതിത്വങ്ങൾ യാതൊന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ സ്വയം അത് ആ ശിഷ്യന്റെ സമർപ്പണത്തെയാണ് കാണിക്കുന്നത്, സമിത്വമായി ചെല്ലുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ ഞങ്ങൾ ശ്രേഷ്ഠ ജാതിക്കാരാണ്, ഞങ്ങൾ ഉപദേശിക്കാൻ പോകുന്ന ഇയാൾ ഹീന ജാതിക്കാരനെന്ന ഒരു വിചാരമൊന്നും അവരുടെ മനസ്സിൽ ഉണ്ടായില്ല. കാരണം അവർക്ക് വേണ്ടത് വിദ്യയാണ്. അന്ന് അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഭാഷകാരൻ എന്ത് ചെയ്തു, അവരുടെ മനസ്സിലേക്ക് അതിനെ തിരികെ കയറ്റി. കാരണം അവിടെ ഭാഷയിൽ എഴുതി അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ഭാഷകാരൻ എഴുതിയ എന്താണ്, ജാത്യാഹീന ക്ഷത്രിയ, ഈ ബ്രാഹ്മണന്മാരായി ഗുരുവായി സമീപിക്കുന്ന അശ്വതി ജാതിയിൽ ഹീന, ജാതി കൊണ്ട് ഹീനനായ ക്ഷത്രിയനാണെന്ന് ഭാഷയിൽ എഴുതി. ഈ അപശൂദ്രാധികരണം എന്ന് പറയുന്നത് പ്രക്ഷിപ്തമാണ്, ഇത് മുഴുവൻ ആരും എഴുതി ചേർത്താണ്. ശങ്കരാചാര്യര് ഇതിന് ഉത്തരവാദിയല്ല എന്ന് പറയുന്നവർ അവിടെ എന്ത് ചെയ്യും? അങ്ങനെ ഒരു വ്യാഖ്യാനം എഴുതേണ്ട യാതൊരു സന്ദർഭം അവിടെ ഇല്ല. അശ്വതി എന്ന് പറയുന്നത് ക്ഷത്രിയനാണെന്നുള്ള ശ്രുതി തന്നെ പറയുന്നു. പക്ഷേ ക്ഷത്രിയനായതുകൊണ്ട് അയാൾ ഹീനനാണ്, ജാതിയിൽ നീചനൊന്നുമല്ല ഉപയോഗിച്ച, ഹീനൻ എന്നുള്ള വാക്കാണ്. അപ്പോൾ ക്ഷത്രിയൻ ഹീനജാതി എന്നുള്ള ഒരു പ്രയോഗം നടത്തിയ ഭാഷകാരന് ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല. ശരിയായ രീതിയിൽ വിചാരണ ചെയ്തിട്ട് നമ്മൾ വിധിക്കുകയാണ്. ഇത് അങ്ങനെ യാതൊരു സന്ദർഭമില്ലാത്ത സ്ഥലത്ത് അദ്ദേഹം ഗുരുവാണ്, ആര്? അശ്വതി. അത് ഗുരുവായിട്ട് അവിടെ ചെല്ലുന്ന ബ്രാഹ്മണർ അംഗീകരിച്ചത് കൊണ്ടാണ് അവർ സമിത്പാണിയുമായിട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന ഒരു സ്ഥലത്ത് ആ സന്ദർഭത്തിന് ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ ഹീന ജാത്യാഹീന ക്ഷത്രിയ എന്ന് അവിടെ ചാന്ദോഗ്യത്തിൽ ഭാഷയത്തിൽ എഴുതി വെച്ചയാളിനെ പ്രോസിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കേണ്ടി വരും. അതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടും? അവിടെ ഭാഷകാരന് രക്ഷപ്പെടാനുള്ള യാതൊരു വഴിയില്ല. അത് സ്വയംകൃതമായ അനർത്ഥമാണ് ആ ഭാഷ. ഇത് അപശൂദ്രാധികരണം പ്രക്ഷിപ്തമാണെന്ന് പറയുന്നവർ അതും പ്രക്ഷിപ്തമെന്ന് പറയേണ്ടി വരും. പിൽക്കാലത്താരോ എഴുതി ചേർത്തേണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, അതുമെല്ലാം പറയേണ്ടി വരും. അത് ഇവിടെ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രക്ഷിപ്തമാണെന്ന് പറയുന്നവരോട് സമാധാനം പറയുകയാണ്. ഇത് പ്രക്ഷിപ്തമാണെന്ന് പറയുന്ന ശൂദ്രന്മാരോട്, ഇത് പ്രക്ഷിപ്തമാണെന്ന് ഒരു ബ്രാഹ്മണനും പറയുന്നില്ല, ശൂദ്രന്മാരാണ് പറയുന്നത്. അതാണ് ശരിയായ ശൂദ്രത്വം എന്ന് പറയുന്നത്. ഇനി അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, ശങ്കരാചാര്യര് ഇത്രയും മഹത്തായ ഒരു വിദ്യയെ അവതരിപ്പിച്ചു, അദ്വൈതം വളരെ ശ്രേഷ്ഠമായ ഒരു വിദ്യയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മഹത്തായ ഒരു വിദ്യയെ പറഞ്ഞിരിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ആദരവും ബഹുമാനവും എല്ലാം ഉണ്ട്. അങ്ങനെ പറഞ്ഞ ഒരാള് ഇങ്ങനെ ഒരു ഭാഷയത്തിൽ ഇങ്ങനെയുള്ള ചില പണികൾ ഒപ്പിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഉള്ളിലൊരു പ്രയാസമുണ്ട്. അപ്പോ അത്രയും മഹത്തായ കാര്യങ്ങൾ പറഞ്ഞ ഒരാളിൽ ഇങ്ങനെ ഒരു ദോഷാരോപണം ചെയ്താൽ രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ല. അത് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ഒരാളുടെ സംശയമാണ്. അതിന് തുടക്കത്തിന് ഞാൻ സമാധാനം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, വ്യക്തിപരമായി നമ്മൾ ശങ്കരാചാര്യരിൽ ഒരു ദോഷാരോപണവും ചെയ്യുന്നില്ല. ശങ്കരാചാര്യരുടെ ബുദ്ധിയിൽ കൃത്രിമത്വം ഉണ്ടെന്നാണ് പറയുന്നു ഭാഷ്യകാരന്റെ. ശങ്കരാചാര്യർ എന്ന് പറയുന്നത് കേൾക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കേൾക്കണ്ട, ഭാഷ്യകാരനെന്ന് ഞാൻ പറയുന്നു. ബുദ്ധിയിൽ കൃത്രിമത്വം ഉണ്ടാകും, വ്യക്തി ആക്ഷേപിക്കുകയല്ല. അല്ലെങ്കിൽ യാതൊരു സന്ദർഭവും ഇല്ലാത്തിടത്ത് ജാത്യാഹീന ക്ഷത്രിയ എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഹീനം എന്ന് പറയുന്ന ആ ശബ്ദം നിങ്ങൾക്ക് സംസ്കൃതം അറിയില്ല, മലയാളം അറിയാം. മലയാളികൾക്കെല്ലാം മലയാളത്തിലെ ചീത്ത പറയാനും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഏറ്റവും മോശപ്പെട്ട ഒരു ചീത്ത വാക്കാണ് ഹീന എന്ന് പറയുന്ന ശബ്ദം. അത് ഒരു ഗുരുവായിരിക്കുന്ന ബ്രാഹ്മണർ കൂടി ഗുരുവായി അംഗീകരിച്ച ഒരാളിൽ ഹീനൻ എന്ന് പറയുന്ന ഒരു ശബ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? അല്ല, അത് വിടുക. ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഗുരുവുണ്ട്. ഈ ഗുരുവിനെ ആരെങ്കിലും ഇതുപോലെയുള്ള ശബ്ദങ്ങളിൽ സംബോധന ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റും. അങ്ങനെ സംബോധന ചെയ്യുന്ന ആളിനെ നിങ്ങൾ എന്ത് ചെയ്യും? കൈ കിട്ടിയാൽ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നു? ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റും? നിങ്ങളുടെ ഗുരുവിനെ ഇതേപോലെയുള്ള, ആ വാക്ക് തന്നെ ഞാൻ പറയുന്നില്ല, അത് പറയാൻ പാടില്ല, ഇതേപോലെയുള്ള ഒരു വാക്കുപയോഗിച്ച് ഒരാൾ സംബോധന ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ, ആ വ്യക്തി ഇനി എത്ര വലിയ ആളായിക്കോട്ടെ, നിങ്ങൾക്ക് ആ വ്യക്തി എങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ പറ്റും? ഇവിടെ ഇരിക്കുന്നവരിടത്തും ഇത് കേൾക്കാൻ പഠിച്ച് ഇങ്ങോട്ട് വരാതിരിക്കുന്നവരിടത്തും കൂടെ ഞാൻ ചോദിക്കുകയാണ്. മുറിക്കകത്തിരുന്ന് പല്ലിറുമ്മുന്നവരും അമറുന്നവരും ഒക്കെ ഉണ്ട്. ഇതെങ്ങനെ കേൾക്കും ശങ്കരാചാര്യർ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് വിചാരിച്ചു. അവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇതേ ഭാഷ നിങ്ങളുടെ ഗുരുവിനെ ആരെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ നിങ്ങൾ കഴിയുമോ? കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല്ലിറുമ്മിയിട്ടും അമർഷം കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുപോലെ ഒരു ഗുരുവിനെ ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണർ കൂടി ആദരിച്ചിരുന്ന ഒരു ഗുരു, ബ്രാഹ്മണരങ്ങനെ സമിത് പാണിയായിട്ട് ചെന്ന ഒരു ഗുരുവിനെ ശങ്കരാചാര്യർ, അല്ല തെറ്റിപ്പോയി, ഭാഷ്യകാരൻ ഏറ്റവും മോശമായ ഒരു സംസ്കൃത വാക്കുപയോഗിച്ച് സംബോധന ചെയ്തു, ജാത്യ ഹീനഹ. ആ ആളിനെ ഞാൻ എങ്ങനെ ന്യായീകരിക്കും? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അവിടെ എന്ന് വിചാരിച്ച് ആ വ്യക്തിയെ ദുഷിക്കുന്നുണ്ടോ? ആ വ്യക്തിയെ ദുഷിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാരണം ഇതെഴുതിയ ആൾ തന്നെയാണ് അദ്വൈത ഭാഷ്യം എഴുതിയത്, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ആ ആശയത്തെയാണ് എതിർക്കുന്നത്, അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊരു സമുദായത്തെയോ സമുദായത്തിൽപ്പെട്ട വ്യക്തികളെയോ ഒന്നുമല്ല, ആശയത്തെ. ആശയത്തെ അന്ന് പ്രചരിപ്പിച്ചവരെയും ആ ആശയത്തെ ഇന്നും പിന്തുടരുന്നവരെയാണ് എതിർക്കുന്നത്. ഇത് ശങ്കരാചാര്യ ഞാൻ മാത്രമല്ല, പിൽക്കാലത്ത് വന്ന ശങ്കര പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാർ എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടല്ല ഇത് പറയുന്നു. അതുകൊണ്ട് അത് വിമർശിച്ചേ പറ്റൂ. അപ്പൊ ശങ്കരാചാര്യരോടുള്ള എല്ലാ ബഹുമാനവും എന്നാലും അറിയാതെ ആ പദം വന്നു, ഭാഷ്യകാരനോടുള്ള എല്ലാ ബഹുമാനവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഭാഷ്യത്തിനെ വിമർശിച്ചേ ശരിയാവും. അപ്പോ അതിവിടെ വീണ്ടും സൂചിപ്പിക്കുന്നു, അവിടെ പറഞ്ഞിട്ട് മതിയായില്ല, ഇവിടെ വീണ്ടും അത് സൂചിപ്പിക്കുന്നു. അപ്പൊ ആ ചിന്താഗതിയാണ് ചോദ്യം ചെയ്യുന്നത്. അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിനെ ന്യായീകരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും, ഞാൻ പറയും നിങ്ങൾ ആരും തന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിവിടെ ഇരിക്കുന്നതിന് യോഗ്യരല്ല. എന്തുകൊണ്ട്? ഗുരുഭക്തി ഇല്ലാത്തവരാണ്. അവരെ പടികടത്തി പിണ്ടം വയ്ക്കണമെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? ഗുരുഭക്തി ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഗുരുവിനെ നിന്ദിക്കുന്നവരെയും നിങ്ങൾ ആദരിക്കുമെങ്കിലും അത് ശരിയല്ല. അവരെ തല്ലണമെന്നോ കൊല്ലണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ആശയം അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിനെ ന്യായീകരിക്കാൻ ആർക്കും തന്നെ കഴിയത്തില്ല. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അശ്വപതി എന്ന് പറയുന്ന ഗുരുവിനോട്, ക്ഷത്രിയനായതുകൊണ്ടല്ല, ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണർക്ക് കൂടി വിദ്യ ഉപദേശിക്കാനുള്ള അറിവുണ്ടായിരുന്ന ആ ഗുരുവിനെ ഞാൻ ബഹുമാനിക്കുന്നു. എല്ലാ ഗുരുക്കന്മാരെയും നമ്മൾ ബഹുമാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗുരുവിനെ, ചീത്ത പറഞ്ഞ ഒരാളിനെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇത്രയും ഞാൻ ചെയ്യുന്നു. അപ്പൊ ആശയത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് അത് വ്യക്തിപരമായ അധിക്ഷേപമായിട്ട് ഒരിക്കലും എടുക്കരുത്. ഇനി രണ്ടാമത്തെ സംശയം, ഒരാൾ ഇന്നലെ ഈ ശങ്കരാചാര്യർക്ക് ചിത്തശുദ്ധി ഉണ്ടായിരുന്നു എന്നാണ്. ചോദ്യം ന്യായമാണ്. ഒരാൾ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കൃത്രിമമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളിന് എങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാകും? ചിത്തശുദ്ധി ഉണ്ടാകാതെ എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? അപ്പോൾ ഇദ്ദേഹം ജ്ഞാനിയായിരുന്നു എന്നൊക്കെയാണ്. ആ ചോദ്യവും ന്യായമാണ്. അന്യായം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ സംശയം? കാരണം ചിത്തശുദ്ധിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ രാഗദ്വേഷങ്ങളില്ലാതിരിക്കുന്നതാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഭാഷ്യങ്ങൾ എഴുതണമെങ്കിൽ ആ എഴുതിയ ആളിന്റെ മനസ്സിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യം ചോദിക്കുന്ന ആൾ ചിന്തിക്കുന്നത് ശരിയായ രീതിയിലാണ്. അപ്പൊ ഇതിന് പലതവണയും സമാനം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും ചോദ്യം ചോദിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു. കാരണം തത്വജ്ഞാനം, മോക്ഷം, ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള നമ്മുടെ ചില മുൻധാരണകൾ, മുൻവിധികൾ, അതാണ് ഇവിടെ തിരുത്തേണ്ടത്. ചിത്തശുദ്ധി എന്നെല്ലാം പറയുന്നതിനെ കുറിച്ചുള്ള ധാരണകൾ അത് തിരുത്തണം. എന്നാലേ ഇത് ശരിയാകത്തുള്ളൂ. അപ്പോ ഒരാൾ ഇവിടെ പറയുന്ന എന്താണോ, ശുദ്ധിയെ ശ്രവണം ചെയ്യുക, ചുരുക്കി പറയാം, ആ ശ്രവണത്തിലൂടെ ഒരാൾക്ക് ബോധമുണ്ടാകുക, അതിനുള്ള യോഗ്യത ഒരാൾക്കുണ്ടായിരിക്കുന്നു, ആ യോഗ്യതയാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്. അല്ല, ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ ചിത്തത്തെ പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി തിരിച്ചകത്ത് വയ്ക്കുകയല്ല. അപ്പോൾ എന്താണോ തത്വജ്ഞാനത്തിന് അവിടെ പ്രതിബന്ധകമായിരിക്കുന്നത് അതില്ലാതാകും. അത് ഏതൊരു വ്യക്തിയിലും സംഭവിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. തത്വജ്ഞാനത്തിന് ഉള്ള ഗ്രഹണയോഗ്യത അത് ശങ്കരാചാര്യർക്കെന്നുള്ളതല്ല, ഈ തത്വത്തെ ശ്രവിക്കുന്ന ആർക്കും. അയോഗ്യത എങ്ങനെ തിരിച്ചറിയുന്നു? ഒരു തത്വത്തെ ഒരാൾക്ക് സംശയരഹിതമായി ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് അയോഗ്യതയുണ്ട്. അതാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ പരിണാമരൂപത്തിലുള്ള പല വികാരങ്ങളും അത് ഈ അന്ധക്കരണം നിലനിൽക്കുന്നിടത്തോളം കാലം അത് നിലനിൽക്കും. അതിനെ അന്ധക്കരണത്തിൽ നിന്ന് മാറ്റിമറിക്കുക എന്ന് പറയുന്ന ആരാലും സാധ്യമല്ല. അത് ഭഗവാൻ തന്നെ എത്രയോ സ്ഥലത്ത് പറഞ്ഞു, നിഗ്രഹക്കും കരിഷ്യതി, പ്രാണികളെല്ലാം അവരുടെ പ്രകൃതിയെ അനുവർത്തിക്കുന്നു, ഇതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അദ്വൈതികളും പറയുന്നുണ്ട് എന്താണ്, സുഖ ത്യാഗി കൃഷ്ണോ ഭോഗി, ജ്ഞാനികൾ തന്നെ പല സ്വരൂപത്തിൽ പല രൂപത്തിൽ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ തത്വജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്നത്, അത് മാറിക്കിട്ടി എന്നുള്ളതല്ലാതെ അതും വ്യക്തികൾക്കനുസരിച്ചാണ്. അല്ലാതെ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയല്ല, അതൊരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പ്രതീക്ഷിക്കുന്നിടത്താണ് നമ്മൾ പറയുന്നത് ചിത്തശുദ്ധി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ആ പൂർണ്ണത എന്ന് പറയുന്ന ഒരിടത്തും പ്രതീക്ഷിക്കരുത്. ചിത്തത്തിൽ ന്യൂനതകൾ കാണും. ഒരാൾ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാലും ആ ന്യൂനതകളൊന്നും തത്വഗ്രഹണത്തിന് തടസ്സമാകാതിരുന്നു എന്ന് മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ. അല്ലാതെ ചിത്തത്തെ ക്ലീൻ ആക്കുക എന്ന് പറയുന്നതിന് അതിനപ്പുറം ഒരു അർത്ഥമൊന്നുമില്ല. പിന്നെ ശ്രുതിയിൽ ഭാഷയത്തിൽ പ്രത്യേകിച്ചും പറയുന്നത് എന്താണോ, ഒരാള് സ്വർഗാദി വിഷയങ്ങളിലുള്ള കാമം കൊണ്ട് അയാളുടെ മനസ്സ് വളരെ കലുഷിതമായിരിക്കുമ്പോൾ, അയാളിൽ രാഗം പ്രബലമായിരിക്കുമ്പോൾ തത്വമസ്യാദി വാക്യങ്ങളിലുള്ള ശ്രവണത്തിൽ അയാൾക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല. ഉണ്ടായാൽ തന്നെ എന്താണോ ഈ സ്വർഗാദി കാമങ്ങൾ തടസ്സമാകുന്നതുകൊണ്ട് അയാൾക്ക് അതൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ കാമനകളെ വെടിയുക. ഇവിടെയും ഈ ലോകത്തിലും അതുകൊണ്ട് പശുപുത്രാദി കാമനകളുണ്ടാകാം. അതുകൊണ്ട് ഇഹാമുത്ര ഫലഭോഗങ്ങളിലുള്ള വിരാഗം മനസ്സിൽ വരണം. അത് വിവേകം കൊണ്ട് വരേണ്ട ഒന്നാണ്. ഈ വഴിക്ക് വേണം അത് ചിന്തിക്കേണ്ടത്. അതിൽ അർത്ഥം ചിത്തത്തിൽ യാതൊരു തരത്തിലുള്ള ന്യൂനതകളുമില്ല, ഒരു മനുഷ്യന്റെ ജന്മനാൽ സഹജമായിരിക്കുന്ന പല ദുർവികാരങ്ങളും അവിടെ ഇരിക്കാം. അതില്ലാത്ത ക്ലീനായ ഒരു സ്ലേറ്റ് പോലെ ഒരു ചിത്തം ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇല്ല. അങ്ങനെയൊന്നും ഉണ്ടാകത്തുമില്ല. എന്തുകൊണ്ട്? അതിനും പറഞ്ഞിട്ടുണ്ട്, ചിത്തം എന്ന് പറയുന്നത് ത്രിഗുണാത്മകമാണ്. അത് സത്വരജസ്തമസ് മൂന്നും ചേർന്നതാണ്. അതിലേറ്റക്കുറച്ചിലുണ്ടായാം ഓരോ ഗുണങ്ങളും അതാതിന്റെ സ്വഭാവത്തെ കാണിക്കും. സത്വാധിക്യം എന്നുള്ളതല്ലാതെ രജത്തമോ ശൂന്യമായ ഒരു ചിത്തം അങ്ങനെ ഒന്നില്ല. അതുണ്ടെങ്കിൽ അവിടെ ഗുണങ്ങളും കാണും. അത് എല്ലാവരിലും അത് പ്രതിഫലിക്കുന്നു. ആ പ്രതിഫലനം എന്ന് പറയുന്നത് ജ്ഞാനി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഉപനിഷത്തുകളിൽ തന്നെ ജ്ഞാനി പല സ്വഭാവത്തിലുള്ള ജ്ഞാനിമാരെ കാണിക്കുന്നു. പുരാണങ്ങളിൽ ഋഷിമാർ പല സ്വഭാവത്തിൽ കാണിക്കുന്നു. വലിയ വലിയ ഋഷിമാർ എന്നൊക്കെ നമ്മൾ കരുതുന്നത് ഒരു വെറും നിസാരമായ വില കുറഞ്ഞ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി കാണുന്നു. അപ്പോൾ അതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അവശ്യം ഭവിക്കേണ്ട ചില കാര്യങ്ങൾ എവിടെയായാലും അത് സംഭവിക്കുന്നു. അത് അതിനെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായ കാര്യമല്ല എന്ന്. അതുകൊണ്ട് തത്വജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ നല്ല തെളിച്ചവും വെളിച്ചവും ഉണ്ടായിരുന്നെങ്കിലും ചില വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള ദുരാഗ്രഹങ്ങൾ ഈ ഭാഷയിലുള്ളയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന് കാരണങ്ങൾ പലതാണ്. അത് അവസാനം നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യും. അതുകൊണ്ട് ഇന്നലെ ഇത് ചോദിച്ചത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് പറയുന്നത്? അങ്ങനെ അവിടെ ആ ക്ഷത്രിയനായ ഗുരുവിൻ്റെ അടുത്ത് ഈ ബ്രാഹ്മണർ ചെന്നു കഴിഞ്ഞപ്പോൾ പറയുന്നു, താൻഹ അപൻ അനുപനീയ ഏവ, അവരെ ഉപനയനം ചെയ്യിക്കാതെ തന്നെ നടത്തും. അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ വിദ്യയെ ഉപദേശിക്കുന്ന സമയത്ത് ഉപനയനം ചെയ്യിച്ചിട്ടില്ല എന്ന്. എന്തുകൊണ്ട് ഉപനയനം ചെയ്യിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ നേരർത്ഥം. പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിദ്യ, ആത്മവിദ്യ സ്വീകരിക്കുന്നതിന് ഉപനയനം വേണമെന്ന് നിർബന്ധമില്ല. അതാണ് അതിൻ്റെ കാരണം. ഉപനയനം കൂടാതെ തന്നെ ഉപദേശിക്കണം. എന്നുവെച്ചാൽ ശ്രുതിയിലൂടെ ഏ വിദ്യ ഉപദേശിക്കുന്നതിന് ഉപനയനം നിർബന്ധമില്ല എന്ന്. ഇവിടെ ഭാഷ്യകാരം വ്യാഖ്യാനിക്കുന്നത് ഉപനയനത്തെ നിഷേധിച്ചതുകൊണ്ട് തന്നെ ഉപനയനം നിർബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. ഉപനയനം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഉപനയനം നിർബന്ധമാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ടെന്നാണ്, അത് അവിടെ ചെയ്തതുമില്ല, പിന്നെ അതെങ്ങനെ നിർബന്ധമാകുന്നു? കാരണം ഉപനയനം എന്നുള്ള ഒരു കാര്യത്തെ അവിടെ പരാമർശിച്ചു, അതുകൊണ്ട് എന്തിനത് പറഞ്ഞു എന്നുള്ളതാണ്. അത് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഉപനയനം നിർബന്ധമാണ് എന്നാണ്. അങ്ങനെ ഉപനയനം നിർബന്ധമാണെങ്കിൽ പിന്നെ ഉപനയിക്കാതെ എന്തുകൊണ്ട് പറഞ്ഞ് പറയുന്നു? മുമ്പ് ഇവർ ഉപനയനം ചെയ്തവരായത് ഉണ്ട് എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഉപനയനം ചെയ്യാതെ ഉപദേശിച്ചു എന്ന് പറയാൻ കാരണം ഇവര് മുമ്പ് ഉപനയനം ചെയ്തവരാണ്, അതുകൊണ്ട് രണ്ടാമത് ഇനി ഉപനയനം ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഉപനയനം ചെയ്യാതെ ഉപദേശിച്ചു എന്നാണ്. അതുകൊണ്ട് ഉപനയനം കർശനമായും ചെയ്തിരിക്കണം എന്നാണ്. അത് ഭാഷ്യകാരന്റെ കാഴ്ചപ്പാട്. പക്ഷെ ഉപനയനം ചെയ്യാതെ ഉപദേശിച്ചു എന്നുള്ളത് കൊണ്ട് അത് എടുത്തു പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആചാരം നിലവിലുണ്ടായിരുന്നു, ഉപനയനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ആചാരം. സാധാരണ ഒരു ഗുരുവിന് ഒരാൾ അങ്ങനെ ശിഷ്യനായി സമീപിക്കുമ്പോൾ ഉപനയനം ചെയ്തതിനു ശേഷം വിദ്യ ഉപദേശിച്ചു കൊടുക്കും എന്നുള്ള ആചാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ രാജാവ് ഉപദേശിച്ചപ്പോൾ ആ ഒരു ആചാരത്തെ സ്വീകരിച്ചില്ല. എന്നുവെച്ചാൽ അത് നിർബന്ധമായി കരുതിയില്ല എന്നാണ്. ഭാഷ്യകാരൻ ഉപയോഗിച്ചതിന്റെ എതിർയുക്തി അതുപോലെ തന്നെ ഉപയോഗിക്കും. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? മുമ്പ് ചെയ്തത് കൊണ്ട് ചെയ്തില്ല. അപ്പോൾ മുമ്പ് ചെയ്തവരാണെങ്കിൽ ചെയ്യാതെ ഉപദേശിച്ചു എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ചെയ്തവരാണല്ലോ, പിന്നെ ചെയ്യാതെ ഉപദേശിച്ചു എന്ന് എന്തിനു എടുത്തു പറയണം? ആ ഒരു വിഷയം അവിടെ ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ചെയ്യാതെ ഉപദേശിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് അങ്ങനെ ചെയ്യാതെ ഉപദേശിക്കുന്ന ആചാര്യന്മാരും അന്നുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാം. അവർ ചെയ്തവരാണോ ചെയ്യാത്തവരാണോ എന്നൊന്നും അന്വേഷിക്കാതെ തന്നെ അത് ചെയ്ത് ഉപദേശിക്കുന്നവരും ഉണ്ടായിരുന്നു, ചെയ്യാതെ ഉപദേശിക്കുന്നവരും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കും ഇതിൽ നിന്ന്. എന്തുകൊണ്ട്? കാരണം ഗുരുവിന്റെ അടുത്ത് ശിഷ്യന്മാര് സമിത് എടുത്തുകൊണ്ട് ചെന്നാൽ അതിന്റെ അർത്ഥം അവിടെ വിദ്യ ആരംഭിക്കുന്നു എന്നാണ്. ആ വിദ്യയുടെ ആരംഭത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾ അവിടെ ചെയ്യണം, ആരംഭത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഉപനയനം ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇവിടെ പറയുന്ന ഈ പരമ്പരയിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഉപനയനം ചെയ്യാതെയും ഉപദേശിച്ചിരുന്നു എന്നുള്ളതിനും ഇത് തന്നെ തെളിവായിട്ടെടുക്കാം. ഉപനയനമേ ആവശ്യമില്ല എന്ന് പറയുന്നില്ല. ഇവിടെ ഈ ആചാര്യൻ ശിഷ്യന്മാരെ ഉപദേശിക്കുമ്പോൾ ഉപനയനം ചെയ്യാതെ തന്നെയാണ് ഉപദേശിച്ചത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അനുപനീയ ഏവകാരം ഉപയോഗിച്ചിരിക്കുന്നതിന് വേണ്ടി ആണ്. ഉപനയനം ചെയ്തില്ല എന്ന് പറയുകയല്ല, ഉപനയനം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ചെയ്യാതെ തന്നെ ഉപദേശിച്ചു എന്നാണ്. അതിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ അത് നിർബന്ധമല്ല, ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. ഇഷ്ടം ഇല്ല ഒരാൾക്കങ്ങനെ ഉപനയനം ചെയ്യണമെന്ന് താല്പര്യമില്ലെങ്കിൽ അത് ചെയ്യാതെയും ഉപദേശിക്കാം. ഈ ക്ഷത്രിയ പരമ്പരയിൽ ഈ വിദ്യ ഉപദേശിക്കുമ്പോൾ ഉപനയനം എന്ന് പറയുന്നതിനെ അവരെ നിർബന്ധമാക്കിയിരുന്നില്ല. അത് ബ്രാഹ്മണർക്ക് ഉപദേശിച്ചാലും ശരി, ക്ഷത്രിയന് ഉപദേശിച്ചാലും ശരി, ആർക്കും ഉപദേശിച്ചാലും ശരി, എന്നുള്ളതിന് തെളിവായിട്ട് ഇതിനെ സ്വീകരിക്കാം. എന്തുകൊണ്ട്? ഉപനീയ ഏവ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ ഒരർത്ഥത്തെ ഭാഷകാർ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഉപനയനം ചെയ്തിട്ട് വിദ്യ ഉപദേശിക്കാവൂ എന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാലേ ശൂദ്രന് വിദ്യയെ നിഷേധിക്കാൻ പറ്റൂ. അവിടെ പറയാൻ എന്താണ്? ശൂദ്രന് ഉപനയനം വിധിച്ചിട്ടില്ല. അഷ്ടവർഗം, ബ്രാഹ്മണം എന്ന് ബ്രാഹ്മണന് പ്രത്യേകിച്ച് ഉപനയനത്തെ വിധിച്ചിരിക്കുന്നത് പോലെ ശൂദ്രന് ഉപനയനത്തെ വിധിച്ചതായി കാണുന്നില്ല. അതുകൊണ്ട് ശൂദ്രന് ഉപനയനം പാടില്ല, അതുകൊണ്ട് ശൂദ്രന് വിദ്യയും ഉപദേശിക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടാകാം. അതേസമയം ഇവിടെ ശ്രുതി പറഞ്ഞിരിക്കുന്നതിനെ അതിന്റെ നേരർത്ഥത്തെ എടുക്കാതെ ഉപനയനം ചെയ്യാതെ തന്നെ വിദ്യ ഉപദേശിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ ഉപനിഷത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഉപനയനം ചെയ്യാതെയും വിദ്യ ഉപദേശിക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ ശൂദ്രനും വിദ്യയ്ക്ക് അധികാരിയാവും. അത് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഈ ഒരു ഭാഗത്തെ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത്. ഉപനയനം കൂടിയേ തീരുന്നു. അതുകൊണ്ട് ഈ ഒരു വ്യാഖ്യാനത്തിലും കൃത്രിമത്വമുണ്ട്. രണ്ട് സമ്പ്രദായവും നിലവിലുണ്ടായിരുന്നു. ഉപനയനം ചെയ്തിട്ടും വിദ്യ ഉപദേശിച്ചിരുന്നു, ഉപനയനം ചെയ്യാതെയും ഉപദേശിച്ചിരുന്നു. അപ്പം മുമ്പ് ബ്രാഹ്മണനായിരുന്നു, അതുകൊണ്ട് അവർ ഉപനയനം ചെയ്ത് വേദം പഠിച്ചവരാണ്, പിന്നീട് എന്തിനാ ഉപനയനം എന്നിവിടെ പറയുന്നതിലർത്ഥമില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ അവർ ചെല്ലുന്നത് സമയത്തെടുത്തുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിദ്യ ആരംഭം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ ചെല്ലുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആചാര്യൻ പുതിയൊരു വിദ്യ ഉപദേശിക്കുമ്പോൾ വിദ്യ അവരെ ഉപനയനം ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ ഈ വിദ്യ എന്ന് പറയുന്നത് അങ്ങനെ ഉപനയനം ചെയ്യിക്കാതെയും ഏവ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഉപദേശിക്കാം. അപ്പോൾ ഉപനയനം കൂടാതെയുള്ള ഒരു വിദ്യാ പാരമ്പര്യം നിലവിലുണ്ടായിരുന്നു എന്ന് അംഗീകരിക്കേണ്ടി വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഇവിടെയും കൃത്രിമത്വം കാണിച്ചിരിക്കുകയാണ്. ഉപനയന പ്രാപ്തിർഭവതി. അവിടെ പറയുന്നു ഉപനയനത്തിന്റെ പ്രാപ്തിയെ കാണിക്കുകയാണ്. അത് ശരിയാണ്. ഉപനയനം ചെയ്യാതെ തന്നെ എന്ന് പറയുമ്പോൾ ഉപനയനത്തെ നിഷേധിച്ചിരിക്കുന്നുണ്ട്. ഉപനയനത്തിന്റെ പ്രാപ്തിയെ കാണിക്കുകയാണ്. ഇവിടെ മറ്റു വിദ്യകൾ എന്നുകൂടെ കൂട്ടിച്ചേർക്കണം. അല്ലെങ്കിൽ അന്ന് നിലവിലിരുന്ന പല സമ്പ്രദായങ്ങളിലും ഉപനയനത്തിന്റെ പ്രാപ്തി കാണിക്കുന്നു. പക്ഷെ ഈ ഒരു വിദ്യാസമ്പ്രദായത്തിൽ ഉപനയനത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു, ഏവശബ്ദം ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ടാണല്ലോ ഉപനയനം കൂടാതെ തന്നെ എന്ന് പറഞ്ഞത്. അല്ലാതെ മറിച്ച് ഈ വന്നവർ മുമ്പ് ഉപനയനം ചെയ്തു, അതുകൊണ്ട് ഉപനയനം ചെയ്യുന്നില്ല എന്ന് ശ്രുതി പറഞ്ഞിട്ടില്ല. മറിച്ച് ശ്രുതി എന്താ ചെയ്യുന്നത്? ഉപനയനത്തെ നിഷേധിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. അന്ന് മറ്റ് സമ്പ്രദായങ്ങളിൽ ഉപനയനം നിലനിന്നിരുന്നു എങ്കിലും ഇവിടെ ഏവശബ്ദം ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അശ്വപതിയുടെ സമ്പ്രദായത്തിൽ വിദ്യ ഉപദേശിക്കുന്നതിന് ഉപനയനം ആവശ്യമായിരുന്നില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനെന്താ? രണ്ടിനും തുല്യ യുക്തിയാണല്ലോ ഉള്ളത്. ഇതിനെന്താ വിനിഗമന? അങ്ങനെ സ്വീകരിക്കാം. ഉപനയന പ്രാപ്തിയെ പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലാണ്, ഇവിടെ അല്ല. അതുകൊണ്ട് ഇത് കൊണ്ട് ഉപനയനം ചെയ്യാത്തവനും വിദ്യ നിഷേധിക്കാൻ കഴിയത്തില്ല എന്ന് വരും. പക്ഷേ ഭാഷകാരൻ അത് നിഷേധിക്കുന്നു. ശൂദ്രസ്യ സംസ്കാര അഭാവോ അഭിലപ്യതേ. ഇനി ഇതിനൊക്കെ ഭാഷ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന, ഭാഷ്യകാരന് സംഭവിച്ചിരിക്കുന്ന ഒന്ന് ഒരു പ്രധാനമായ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നൊക്കെ ഇതാണ്. ശൂദ്രന് സംസ്കാര അഭാവത്തെ പറഞ്ഞിരിക്കുന്നു എവിടെ? മനുസ്മൃതിയിൽ. എങ്ങനെ? ശൂദ്ര ചതുർത്ഥോ വർണ്ണ ഏകജാതി. ശൂദ്രൻ നാലാമത്തെ വർണ്ണമാണ്, ഏകജാതിയാണ്. അപ്പോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചത് ശ്രുതിയല്ല, മനുസ്മൃതി, ഗൗതമ സ്മൃതി പോലെയുള്ള സ്മൃതികളാണ്, പിൽക്കാലത്ത് എഴുതി പിടിപ്പിച്ച സ്മൃതികളാണ്. അതിലാണ് ഈ പറയുന്ന ഈ അസംബന്ധങ്ങളെല്ലാം എഴുതി ചേർത്തത്. അതും എനിക്കതിനെക്കുറിച്ച് ഞാൻ പരിശോധിച്ചിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയത്തില്ല. എന്നാലും മനുസ്മൃതിയെക്കുറിച്ച് എഴുതിയ ആധുനിക കാലത്തെഴുതിയ ഒരു വ്യാഖ്യാനം ഞാൻ വായിക്കാനിടയായി കാശിയിൽ വെച്ച്. അത് ഒരു ഗാന്ധിജിയുടെ അനുയായിയാണ് എഴുതിയ ഒരു വലിയ സംസ്കൃത പണ്ഡിതാണ്. അദ്ദേഹം സമർത്ഥിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഉച്ചനീചത്വങ്ങളെ പരാമർശിക്കുന്ന ഭാഗങ്ങളെല്ലാം മനുസ്മൃതിയിൽ പിൽക്കാലത്ത് എഴുതി ചേർത്തയാണ്. മനുസ്മൃതി പലതവണ തിരുത്തി എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണോ മഹാഭാരതത്തിലും മറ്റു ഒരുപാട് ഇതുപോലെ പ്രക്ഷിപ്തങ്ങൾ എഴുതി ചേർത്തത്, ശ്രുതിയിൽ കൂട്ടിച്ചേർത്തത്, സ്മൃതികളിൽ കൂട്ടിച്ചേർത്തത്, അതുപോലെ ഇങ്ങനെയുള്ള അസംബന്ധങ്ങളെല്ലാം പല ഇവിടെ പൗരോഹിത്യത്തിൻ്റെ അപ്രമാദിത്വത്തെ കാണിക്കാൻ വേണ്ടി, അവരുടെ ദുഷ്പ്രഭുത്വത്തെ കാണിക്കാൻ വേണ്ടി പുരോഹിതന്മാരെ എഴുതി പിടിപ്പിച്ചാണ്. അത് മാത്രമല്ല, അതിൽ വായിച്ചതിൻ്റെ ഓർമ്മയാണ്, ആ പുസ്തകം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. വളരെ ഒരു പഠനം നടത്തിയ ഒരു വ്യാഖ്യാനമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിശേഷം കാശിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആധുനികമായ ഗ്രന്ഥങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ചത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതിൽ ഇത്രയും അസംബന്ധങ്ങൾ എഴുതി ചേർത്തിട്ടില്ല. പൂനെയിൽ നിന്ന്, ബോംബെയിൽ നിന്നും മറ്റും പ്രസിദ്ധീകരിച്ചത് എന്നെല്ലാം ഒരുപാട് വിശദ അവിടെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഭാഷ്യകാരന്റെ കാലഘട്ടത്തിൽ ഉള്ള മനുസ്മൃതി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശൂദ്ര ചതുർത്ഥോ വർണ്ണ ഏകജാതി. ഇനി ഇതൊക്കെ ഈ ഭാഷ്യകാരൻ തന്നെ എഴുതി ചേർത്താണോ എന്നും എനിക്കറിയാൻ വയ്യ. കാരണം ഭാഷ്യകാരന്റെ ശൈലി കണ്ടിട്ട് ഇദ്ദേഹവും ചിലപ്പോൾ എഴുതി ചേർത്തെന്നിരിക്കും. എന്തായാലും ഈ മനുസ്മൃതി എന്ന് പറയുന്നത് പിന്നെ കത്തിച്ചു കളയേണ്ട സാധനം തന്നെയാണ്, യാതൊരു സംശയവും ഇന്ന് നിലവിലിരിക്കുന്നു. അതിന് ഡോക്ടർ അംബേദ്കർ പരസ്യമായിട്ട് കത്തിച്ച ഒരു നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പ്രസിദ്ധീകരണ യോഗ്യമല്ല. അത് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ഈ അവശുദ്രാധികരണം ഞാൻ പഠിക്കുമ്പോൾ ഇനി അടുത്തതിൻ്റെ അടുത്ത സൂത്രം 38-ാമത്തെ സൂത്രം പഠിക്കുമ്പോൾ പിന്നെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരാള് കഥയല്ല, പുറത്തു വന്നതിന് ശേഷം ഒരാൾ എന്തെങ്കിലും ഒരു പേപ്പറിന്റെ കഷമുണ്ടെന്ന് ഞാൻ നോക്കിയപ്പോ എന്താണ് ഇതേ പുസ്തകത്തില് ഇതിന്റെ പേജ് നമ്പർ നോക്കണം, 280-ാമത്തെ പേജ്. ഞാൻ ചോദിച്ചതെന്താ, ഞാൻ പറഞ്ഞില്ല ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ വലിച്ചേരി കളഞ്ഞെന്ന് പറഞ്ഞു. ഇത്രയും വൃത്തികെട്ട സാധനം ഇതിനകത്ത് വരാൻ പാടില്ല, അതുകൊണ്ട് ഞാനിത് വലിച്ചു കയറിക്കളഞ്ഞു എന്നൊരാൾ എന്നോട് പറഞ്ഞു. അപ്പൊ പിന്നെ അതാരും ഒരു സന്യാസി അവിടെ പോയിരുന്നു പഠിച്ചയാള്. അപ്പോ ഇത് മനസ്സിലാക്കിയയാള് പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ വലിച്ചു കയറിയുണ്ട് കയ്യത്തത്. അയാള് ശൂദ്രനാണോ ബ്രാഹ്മണനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അയാൾ മലയാളിയല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ശൂദ്രനാകാൻ വഴിയില്ല. അപ്പോൾ ഇത്രമാത്രം അസംബന്ധമാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിന് അംബേദ്കർ കത്തിച്ചു കളഞ്ഞതിൽ മനുസ്മൃതിയെ അമർഷം കൊള്ളേണ്ട യാതൊരു കാര്യമില്ല. അതിൽ നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ അത് പാലിൽ വിഷം ചേർത്ത പോലെ ആയിപ്പോയി. പാലില് വിഷം ചേർത്താ പിന്നെ അത് കഴിക്കാൻ പറ്റില്ലല്ലോ, അതിനെ സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ ഒരുപാട് അസംബന്ധങ്ങൾ. മനുസ്മൃതി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമചിത്തതയുണ്ടെങ്കിൽ അതിലെ ഓരോ പേജും വലിച്ചു തീരാൻ തോന്നും. ഇതുപോലെ അവസാനം ആദ്യത്തെ അവസാനത്തെ ആ രണ്ട് ബയൻഡ് മാത്രം കാണും, വേറെ ഒന്നും അതി കാണത്തില്ല. അതിപക്ഷം മൊത്തത്തിനും കത്തിക്കുന്നതല്ലേ നല്ലത്, ഓരോന്നായിട്ട് വലിച്ചു തരുന്ന എന്തിനും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശൂദ്രനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അതല്ലാതെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിർഭാഗ്യവശാൽ നമ്മുടെ ഭാഷ്യകാരൻ ഏറ്റവും പ്രമാണമായി സ്വീകരിച്ചത് ഈ മനുസ്മൃതിയും ഈ ഇതിനെയാണ്. ഇതിനെക്കുറിച്ച് ചട്ടമ്പിസ്വാമി പറയുന്നത് കൈകൊണ്ട് തൊടാൻ പോലും കൊള്ളാത്ത പുസ്തകങ്ങളാണെന്നാണ്. ഇതിനെ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്നു, കൈകൊണ്ട് തൊടാൻ പോലും കൊള്ളത്തില്ല എന്ന്. ഇതിനോടാണ് ഐത്തം കാണിക്കേണ്ടത്. ഈ തൊട്ട് കഴിഞ്ഞാൽ തൊടുന്നവൻ അശുദ്ധമാവും. എന്തുകൊണ്ട്? ഈ ഹിന്ദു സമൂഹത്തെ നശിപ്പിച്ച പുസ്തകങ്ങളാണ് ഇതെല്ലാം. ഇന്ന് ഹിന്ദു സമൂഹത്തിന് വന്നിരിക്കുന്ന എല്ലാ അപചയത്തിനും കാരണം ഇതാണ്. ഇന്നത്തെ വൃത്തികെട്ട ജാതി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല, അതിനെ വിട്ടിട്ടാണ് ഞാൻ പറയുന്നത്. ആ നാശം അപചയം സംഭവിച്ചത് അപ്പോൾ ഈ സമൂഹത്തിന്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ നാശം എന്ന് പറയുന്നത് വ്യക്തിപരമായി അത് ഓരോ വ്യക്തിയുടെയും നാശമാണ്, ഭാരതത്തിൻ്റെ നാശമാണ്. അതിന് കാരണം മനുസ്മൃതി പോലെയുള്ള ഈ ഗ്രന്ഥങ്ങളാണ്. അതിനെ പ്രമാണമാക്കിക്കൊണ്ട് ഭാഷ്യം രചിച്ചവരും അതിന് ഉത്തരവാദികളാണ്. അവർക്കൊന്നും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവരെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു സമൂഹത്തിന് ഉദകക്രിയ നിർവഹിച്ചവരാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ശൂദ്ര ചതുർത്ഥോ വർണ്ണ ഏകജാതി. ഏകജാതി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഇവരെല്ലാം ദ്വിജാതികളാണ്. അവർ സംസ്കാരം കൊണ്ട് അവർ പുനർജനിക്കുന്നു. അവരെ വേണ്ടിയിട്ടാണ് അവരൊരു സമ്പ്രദായം പെടുത്തി വന്നതിന്. ശൂദ്രന് അത് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഏകജാതി. ഇതിനെ ഏറ്റവും ശക്തമായി എതിർത്ത് ആധുനിക കാലഘട്ടത്തിൽ ആര്യസമാജത്തിന്റെ ദയാനന്ദ സരസ്വതിയാണ്. അതിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശുദ്ധമായ അസംബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചവർ, പണ്ഡിതന്മാർ ആധുനിക കാലത്ത് ഒരുപാട് പേര് ഇതിനെ എതിർത്തിട്ടുണ്ട്. എന്നാലും ഇത് ശരിയെന്നും കരുതുന്നവരാണ് ശങ്കരാചാര്യന്മാരും അവരുടെ അവരെയും ഒരു തരത്തിൽ കുറ്റം പറയാൻ പോയ കാരണം ശങ്കരാചാര്യർ അവർ വിശ്വസിക്കുന്നത് ഇത് പ്രക്ഷിപ്തമൊന്നുമല്ല, ഭാഷ്യകാരൻ എന്ന് പറയുന്നത് ശങ്കരാചാര്യരാണെന്ന് അത് എഴുതി വെച്ചപ്പോൾ അവരതിനെ പിന്തുടരുന്നു. പക്ഷേ അവർ അതിൽ കുറച്ചുകൂടെ കൂട്ടിച്ചേർത്തു. ഇവിടെ തന്നെ എന്താ ഇപ്പോൾ പറഞ്ഞത്? ക്ഷത്രിയന്റെ അടുത്ത് ബ്രാഹ്മണൻ പോയി വിദ്യ യാചിച്ചു, ക്ഷത്രിയൻ അതിൻ്റെ മര്യാദ അനുസരിച്ച് അത് കൊടുത്തു. ഇന്നത്തെ ശങ്കരാചാര്യന്മാരെന്താ പറയുന്നത്? ആ വിദ്യ ക്ഷത്രിയനെ പഠിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇവരെയും പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോ ആ പറയുന്നതിലെന്താ യുക്തിയുള്ളത്? അപ്പോ ഇത് വിമർശിക്കാതെ എന്ത് ചെയ്യും ഇത് പറയുമ്പോൾ? ഇന്ന് ഇതൊന്നുമില്ല, ഇതൊന്നും ഇന്ന് ആരും ഇത് അനുസരിക്കാതിരുന്നുവെങ്കിൽ നമ്മളിത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്നോട് ചിലർ ചോദിച്ചു, ഇന്ന് നമ്മൾ ഹിന്ദുക്കളെയൊക്കെ യോജിപ്പിക്കുന്ന ഒരു സമയമാണ് ഹിന്ദുക്കളെ യോജിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സ്വാമി ഇങ്ങനെ എടുത്ത് ഇത്രയും ശക്തമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ യോജിപ്പിക്കുന്നതിന് ഇതൊക്കെ തടസ്സമായി തീരത്തില്ലേ? അങ്ങനെ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെയാ ഹിന്ദുക്കളെന്ന് പറയുന്നു? ഒരു എനിക്ക് തോന്നുന്നൊരു 7 വർഷം മുമ്പ് ഒരു ശങ്കരാചാര്യർ പരസ്യമായി പറഞ്ഞു, ഈ പറയുന്ന ശൂദ്രന്മാരെന്ന് ഹിന്ദുക്കളെ അല്ലാന്ന്. നമുക്ക് ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല. അപ്പം ആ മനോഭാവം മാറണം. മാറിയാലേ ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒന്നുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് ചർച്ച ചെയ്താൽ അത് മാറുമോ എന്ന് ചോദിക്കും. അല്ല, വേറെ വഴിയില്ല. എന്ന് വെച്ചാൽ ഇന്നും ഇതിനെ മുറുകെ പിടിക്കുന്ന ഈ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇത് തിരുത്താൻ തയ്യാറാകുകയും ഈ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറയുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യണം. എന്നാലേ ഹിന്ദുവിനെ യോജിപ്പിക്കാൻ പറ്റൂ. ഇതൊക്കെ അബദ്ധമാണെന്ന്. പക്ഷെ ഇന്ന് ഇത് കൂടുതൽ കാണിക്കുന്നവരിൽ നിന്ന് എങ്ങനെ ഇത് പ്രതീക്ഷിക്കുന്നു? അപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ ഉറക്കെ പറയുക, ആവർത്തിച്ച് പറയുക. അല്ലാതെ വേറെ വഴിയില്ല. ഇതിന് ഇത് ചെറിയ ദോഷമൊന്നുമല്ല. ഹിന്ദുക്കളുടെ പരിഷ്കരണത്തെക്കുറിച്ച് പറയുന്നു, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഹിന്ദു പരിഷ്കരണത്തിന് വേണ്ടി ശക്തമായി വാദിച്ച, സംസ്കൃതം പഠിച്ച വളരെ പ്രസിദ്ധനായ ഒരു ഹിന്ദു നേതാവ് എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ നേതാവിനെ പിന്തുടരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ശൂദ്രന്മാർ. ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തിന് ഗുണമല്ലാതെ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ശരിയായ സമാജം ഹിന്ദുക്കളുടെ ഇടയിൽ നിലനിൽക്കണമെങ്കിൽ ചാതുർവർണ്ണ്യം നിലനിൽക്കണം. പിന്നെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ദോഷത്തെ പരിഹരിച്ചാണെങ്കിലും ശരി, ചാതുർവർണ്ണ്യം നിലനിന്ന് കാണണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ഹിന്ദുക്കളെ പുനഃസംഘടിപ്പിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പഠിച്ചിട്ടെഴുതിയാണ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നതെങ്കിൽ ഇതെല്ലാം വീണ്ടും പൂർവാധിയെ ശക്തമായി തിരിച്ചു വരും. അപ്പൊ ഇവിടെ ശൂദ്രന് മൃഗങ്ങളുടെ സ്ഥാനം പോലും കൊടുത്തിട്ടില്ല പഴയ കാലത്ത്. അപ്പൊ പിന്നെ ശൂദ്രന് ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള ചണ്ടാളന്റെയും പഞ്ചമന്റെ കാര്യം പറയാനെന്താ? അതുകൊണ്ട് ഇത് ചർച്ച ചെയ്തേ മതിയാവും, ഈ തിരുത്തിയേ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതെല്ലാം മറ്റു ഭാഷകളിൽ, എന്റെ പേരൊന്നും പറയേണ്ട കാര്യമില്ല, തർജ്ജമ ചെയ്തിട്ട് ശങ്കരാചാര്യന്മാരൊക്കെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് കേൾപ്പിക്കുക. കന്നഡത്തിലോ തെലുങ്കിലോ നിങ്ങളുടെ പേരൊന്നും കൊടുക്കണ്ട, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരും വരണ്ട. അവർക്ക് ഇതൊന്ന് കേൾക്കട്ടെ. മലയാളത്തിൽ പറഞ്ഞാൽ അവർക്കറിയാൻ പറ്റത്തില്ല, ഇനി സംസ്കൃതി പറഞ്ഞാലും മിക്കവാറും പേർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അതാത് ഭാഷകളിൽ ഇത് തർജ്ജമ ചെയ്ത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഞാനിവിടെ ചെയ്ത എന്റെ ജോലിക്കുള്ള കൂലിയായിട്ട് ഞാനത് കണക്കാക്കും. അങ്ങനെയെങ്കിലും കുറച്ച് പേർക്ക് ബോധമുണ്ടാവും. അതീ ഭയമുണ്ടെങ്കിൽ ചെയ്യണ്ട. എനിക്ക് ഈ ഭാഷകളൊന്നും വശമില്ല, അതുകൊണ്ട് എനിക്ക് സ്വയം ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതവർ മനസ്സിലാക്കണം, ഇത് അസംബന്ധമാണ് എന്നുള്ള കാര്യം. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ശൂദ്ര ചതുർത്ഥോ വർണ്ണ ഏകജാതി. ശൂദ്രൻ എന്ന് പറയുന്നത് ഏകജാതിയാണ്, അവന് ദ്വിജനാകാനുള്ള. ഇന്ന് ശൂദ്രന്മാർ പ്രചരിപ്പിക്കുന്ന എന്താണ്? ആർക്ക് വീണമെങ്കിലും ഉപനയനം ചെയ്ത, ഉപനയനം ചെയ്ത് കഴിഞ്ഞാൽ അവൻ ദ്വിജനാകും. അപ്പോൾ അത് മനസ്സുകൾക്കെതിരാണ്. ജാതി എന്ന് പറഞ്ഞാൽ ഗുണകർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ്. അങ്ങനെ അല്ലാത്തൊരു ജാതി ഇവിടെ ഉണ്ടായിട്ടില്ല, അത് വെറുതെ പറയുന്നതാണ്. ഇതെല്ലാം ശൂദ്ര വ്യാഖ്യാനങ്ങൾ. അവനെന്താണ് പറയുന്നതെന്ന് സ്വയം അറിയാൻ വയ്യാതെ ചെയ്യുന്ന വ്യാഖ്യാനങ്ങളാണ്. ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള ജാതി എന്ന് പറയുന്നത് കേവലം ഒരു ആശയമായി ഇവിടെ നിന്നിട്ടേ ഉള്ളൂ. ചുരുക്കം ചില വ്യക്തികൾ അത് സ്വീകരിച്ചിരിക്കും, അല്ലാതെ ഒരിക്കലും അത് ഒരു സമൂഹത്തിന്റെ ആചാരമായി ഒരിക്കലും മാറിയിട്ടില്ല. പണ്ടും ഉണ്ടായിരുന്നു, മഹാഭാരതത്തിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, വേദത്തിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. നിഷ്പ്രയോജനമാണ് അത്, പ്രചാരത്തിൽ വന്നിട്ടില്ല ഒരിക്കലും. ശൂദ്രേ പാതകം കിഞ്ചി നജ സംസ്കാരം അർഹതി. ഇതിലും കടുത്ത വാക്യങ്ങൾ മനുസ്മൃതിയിലുണ്ട്, ഇന്നത്തെ മനുസ്മൃതിയിൽ. ഇത് ശൂദ്രനെ മനഃപൂർവ്വം നശിപ്പിക്കുന്നതിന് വേണ്ടി എഴുതി വെച്ചാണ്. ശൂദ്രന് യാതൊരു പാതകവുമില്ല പറയണം. പാതകമില്ലെന്ന് വെച്ചാൽ അവന് മദ്യം കുടിക്കാം, മാംസം കഴിക്കാം, എന്ത് വൃത്തികേടുകൾ വേണമോ ചെയ്യാം, അവന് പാപമില്ലെന്നാണ് എന്ന് പറഞ്ഞ് എന്നൊരുവിനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നത്? അവന് പിന്നെ അല്പമെങ്കിലും സദാചാര ബോധം വരൂ? വരത്തില്ല. മറിച്ച് എന്ത് ചെയ്യും? അവൻ നശിക്കും. അവൻ നശിച്ചാൽ എന്താ ഗുണം? അവ പറയാം, ഇവൻ വേദം പഠിക്കുന്നതിന് അധികാരിയല്ല. എന്തുകൊണ്ട്? ഇവന് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവനാണ്, സംസ്കാരമില്ലാത്തവനാണ്. അതാ പിന്നീട് പറഞ്ഞത്, ആദ്യം ഇവനെ തന്നെ ഉപദേശിച്ചു നിനക്ക് പാപമില്ല എന്ന് വെച്ചാൽ ഏത് പാപകൃത്യവും നീ ചെയ്താലും നിനക്ക് പാപം വരത്തില്ല. ഇതിന്റെ പിന്നിലുള്ള കുബുദ്ധി അത് വരും. ഇവിടെ ബൈബിളും മറ്റുമൊക്കെ കൊണ്ടുവന്നവരെന്താ ചെയ്തത്? അവര് ശൂദ്രനെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു. അവനെ കുളിക്കാനും പല്ല് ചേപ്പിക്കാനും എല്ലാം അവനെ പഠിപ്പിച്ച അവരാണ്. എന്നിട്ടവരവന്റെ കയ്യിൽ ബൈബിള് പിടിപ്പിച്ചു. അപ്പോഴാണ് അവൻ മനുഷ്യനായത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയുള്ള ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇതാണ്, നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവന് ഒരു പാപവുമില്ല, അവൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നുവെച്ചാൽ അവൻ നശിച്ചു പോട്ടെ. അപ്പൊ വേദം പോലെയുള്ള വിദ്യകൾ ഇവന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവനും നന്നാവും. നന്നായി കഴിഞ്ഞാൽ അവനും പുരോഹിതനാവും. അപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്ന പുരോഹിതന്റെ വരുമാനം കുറയും, ഇവന് പണിയെടുക്കാൻ ആളെ കിട്ടാതെ വരും. അപ്പോ മറ്റുള്ളവൻ നന്നാകുന്നതിനുള്ള അസൂയ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ എഴുതി വെച്ചത്. ഇത് സാമാന്യ ബുദ്ധി കൊണ്ട് ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമി പറഞ്ഞത് ഇവർ കശാപ്പുകാരന്മാരാണ്. ഇത് എഴുതിയവർ കശാപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, അവൻ നിരന്തരം കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവന് കൊല്ലുന്നതിന് മനസാക്ഷിത്വം ഉണ്ടാകത്തില്ല. അത് തന്നെയാണ് ഇവിടെയും. ഇത് മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇതൊന്നും ഇല്ലാതെ തിരികെ കയറ്റിയാണെങ്കിൽ ആ തിരികെ കയറ്റിയവർ ചെയ്തിരിക്കുന്ന പാതകം എന്ന് പറയുന്ന ഹിന്ദു സമൂഹത്തിനോട് ചെയ്ത പാതകമാണ്. ഇത് തിരുത്തിയേ മതിയാവും. നജ സംസ്കാരം അർഹതി, അവന് സംസ്കാരം പാടില്ലെന്നാണ്. എന്നുവെച്ചാൽ അവൻ നന്നാവാൻ പാടില്ല. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ഒരുവനെ നന്നാക്കുന്ന ഒന്നാണ്. ബൈബിൾ കൊണ്ടുവന്നവരെന്താ ചെയ്തത്? അവരവനെ സംസ്കരിച്ചു അവരുടെ രീതിയിൽ, അവനെ നന്നാക്കി. എന്നിട്ട് അവൻ്റെ കയ്യിൽ ബൈബിൾ കൊടുത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവിടെ എല്ലാം 50% ക്രിസ്ത്യാനിയായി, മറ്റതായി, മറിച്ചായി എന്ന് പറഞ്ഞ് ഇപ്പം നിലവിളിക്കുന്നുണ്ടല്ലോ. ഇന്നും ഇതല്ലേ പഠിപ്പിക്കുന്നത്? ആരുടെ കുറ്റമാണ് സംഭവിച്ചത്? ഇന്ന് വേവലാതപ്പെട്ടിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഇന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് ആരാ വാസ്തവത്തിൽ സങ്കടപ്പെടുന്നത്? ഇത് എഴുതി വെച്ച ആൾക്കാരാ ശരിക്കും സങ്കടപ്പെടുന്നത്, മറ്റുള്ളവർക്കൊണ്ട് സങ്കടപ്പെടുത്തുന്നത്. കാരണം ഇന്ന് അവന്റെ അടുത്ത് ഒന്ന് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചെലവാകത്തില്ല. നിനക്ക് പാതകമില്ല, സംസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിച്ചു കൊടുക്കത്തില്ല. കാരണം അവന്റെ കയ്യിൽ ബൈബിളുണ്ട്. ഈ മനസ്സിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അത് ചിലവാകും. അവൻ ഇന്നും സംസ്കരിക്കപ്പെടാതെ കിടക്കും. പക്ഷേ ഇവിടെ ഇന്നിപ്പം ജനങ്ങൾക്ക് മാറ്റം വരുന്നു. എന്നാലും അത് പുതിയ മുഖങ്ങളിൽ അത് പ്രത്യക്ഷപ്പെടുകയാണ് വേറെ തരത്തിൽ. അതുകൊണ്ട് ഇതിനെ വിമർശിച്ചേ മതിയാവും. ശൂദ്രനെ സംസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവനെ നന്നാക്കാൻ പാടില്ല എന്ന് മനുസ്മൃതിയിൽ എഴുതി വെച്ചിരിക്കുന്നു. മനുസ്മൃതി എഴുതി വെക്കട്ടെ. ശങ്കരാചാര്യ അതിനെ, അല്ലെങ്കിൽ ഭാഷ്യകാരൻ അതിനെ അതുപോലെ പിന്തുടരുന്നു. ശങ്കരാചാര്യന്മാരിന്നും അത് പിന്തുടരുന്നു. ഇവരെല്ലാം പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കാലം കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇത് പറയുന്നവരെയൊന്നും ഹിന്ദുക്കളുടെ ആചാര്യന്മാരായി സ്വീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, എന്നിട്ട് എല്ലാവരെയും കേൾപ്പിക്കണം. ഇത് ഇന്ന് പറയുന്നവരെയും കഴുത്ത് വെട്ടിയും കൈവെട്ടിയും ചെയ്യുകയാണ്. അത് ഇന്നും നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇവിടെയും ഇതാ കാണുന്നത്. ഇനി രണ്ട് സൂത്രങ്ങളിലൂടെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. തത് അഭാവ നിർദ്ധാരണേജ പ്രവൃത്തേഹേ. ഇതശന ശൂദ്രസ്യ അധികാര. ഇനിയും വ്യക്തികളുണ്ട് ശൂദ്രന് വിദ്യയിൽ അധികാരമില്ല എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെല്ലു പറയാം, ഇവിടെ ശൂദ്രനെന്ന് പറഞ്ഞിരിക്കുന്നതേ ഗുണകർമ്മങ്ങൾ അനുസരിച്ചാണ്, അതൊന്നും ഇല്ലാത്തവനാണ്. അതെങ്ങനെ അവനുണ്ടാകും? പിന്നെ സംസ്കാരമർഹത എന്നാണ്, അവനെ സംസ്കരിക്കാൻ പാടില്ലെന്നാണ്, അവനെ നന്നാക്കാൻ പാടില്ലെന്നാണ്. പിന്നെ എങ്ങനെ അവന് ഗുണവും കർമ്മവും ഉണ്ടാകും? അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എവിടെയാ ബ്രാഹ്മണൻ, എവിടെയാ ക്ഷത്രിയൻ, എവിടെയാ ശൂദ്രൻ? ഇവിടെ എല്ലാം ജാത്യ തന്നെയാ സ്വീകരിച്ചിരിക്കുന്നത്. അവനെന്നും നശിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ മൃഗങ്ങളെയൊക്കെ കുളിപ്പിക്കുമായിരുന്നു, കുതിര, ആന, പട്ടി. പക്ഷെ ശൂദ്രനെ കുളിപ്പിക്കാൻ പാടില്ലെന്നാണ്. ഇവിടെ വന്ന് ശൂദ്രനെ കുളിപ്പിച്ചതാണ് ബിഷപ്പുമാരും മറ്റും. അത് തുറന്നു തന്നെ പറയണം. അതുകൊണ്ട് അവർക്ക് ആളൊക്കെ ഇന്ന് അതിൽ ഒരുപാട് അപകടങ്ങൾ ആൾക്കാർ കാണും, ഉണ്ടായിരിക്കാം. ആ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് സാമൂഹിക ശാസ്ത്രമാണ്, രാഷ്ട്രീയമല്ല. ഇതിനെക്കുറിച്ച് അസ്വസ്ഥരാകുന്നവർ ഈ ഭാഗം ചിന്തിക്കാത്തവരാണ്. ഇതിനെക്കുറിച്ച് അസ്വസ്ഥരാകുന്ന ശൂദ്രന്മാരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നു. അത് ഈ ഭാഗത്തെക്കുറിച്ച് ശരിക്കും ചിന്തിക്കാത്തവരാണ്. ഈ പറയുന്ന വ്യക്തി കൊണ്ടും ശൂദ്രന് അധികാരമില്ല. എന്തുകൊണ്ട്? യത് സത്യവചനേന ശൂദ്രത്വ അഭാവിയ നിർദ്ധാരിതേ ജാബാലം ഗൗതമ ഉപനേതും അനുശാസിതും ച പ്രവവ്രതേ. ഇത് നമ്മൾ ചർച്ച ചെയ്ത ഭാഗമാണ്. ഇവിടെ പറയുന്ന കാര്യം ഭാഷകാരൻ അവിടെയും പറഞ്ഞതാണ്. ജാബാല സത്യകാമന്റെ കാര്യം, അവിടെ ജാബാലയ്ക്ക് മകനുണ്ടായി, ബുദ്ധിമാനായ കുട്ടി. അപ്പം അവന് വിദ്യ പഠിക്കുന്നതിന് ആഗ്രഹമുണ്ടായി. അന്നത്തെ രീതി അനുസരിച്ച് ഗുരുകുലത്തിൽ പോകണം, വേദാധ്യയനം ചെയ്യണം. അവൻ അമ്മയോട് ചോദിച്ചു, ആരാണ്, എന്താണ് എൻ്റെ ഗോത്രം എന്ന് വെച്ചാൽ ആരാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ആ പരമപരിശുദ്ധയായ അമ്മ മകനോട് സാധാരണഗതി പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ അത്യന്തം സാത്വിക ആയതുകൊണ്ട് ആ സ്ത്രീ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ബഹുചാരിണി, ഞാൻ പല പുരുഷന്മാരെ പ്രാപിച്ചവളാണ്. എന്തുകൊണ്ട്? എൻ്റെ യൗവനത്തിൽ ഞാൻ പലരെയും പരിചരിച്ച് ജീവിച്ചവളാണ്. എന്നുവെച്ചാൽ ശൂദ്ര സ്ത്രീയാണല്ലോ. ഈ ശൂദ്രനാണ് പാദസേവ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഞാൻ പരിചരിച്ചു അല്ലെങ്കിൽ പരിചരണമെന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ശൂദ്ര തന്നെയായിരിക്കും, ഒരു സംശയമില്ല അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച്. അപ്പം ഞാൻ പലരെയും പരിചരിച്ചിരുന്നു, പുരുഷന്മാരെന്ന് പറയുന്നില്ല, പക്ഷെ പലരെയും പരിചരിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് എനിക്ക് നിന്റെ പിതാവ് ആരാണെന്നറിയില്ല. യൗവനെ ലേഭേ, എന്റെ യൗവനകാലത്തിൽ എനിക്ക് നിന്നെ കെട്ടിയെന്നാ പറയുന്നത്. ഇതിൽ കൂടുതൽ എന്താ, ഒരു സ്ത്രീക്ക് ഇതിനപ്പുറം തുറന്നു പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു വ്യഭിചാരിണിയാണെന്നൊരു സ്ത്രീക്ക് പറയാൻ പറ്റത്തില്ല. എന്താണോ സംഭവിച്ചത് ആ കാര്യം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിന്റെ ഗോത്രം എന്തെന്നറിയത്തില്ല. സാറിന് ഗോത്രം അറിയുന്നത് പിതാവിന്റെ രീതിയിലാണ്. കാപ്പയെ ഗോത്രം നേരത്തെ പറഞ്ഞല്ലോ, കാക്ഷസേനി ഗോത്രം. മാതാവിന്റെ പേരിൽ ഗോത്രം പറയില്ല. നിന്റെ അച്ഛൻ ഏതെന്നറിയാത്തതുകൊണ്ട് എനിക്ക് നിന്റെ ഗോത്രം പറയാൻ കഴിയത്തില്ല. എനിക്ക് പറയാനുള്ള എന്താണ്? ഞാൻ ജാപാലയാണ്, നീ സത്യകാമനാണ്, ഇത്രയും പറയുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഗോത്രമില്ല. അവിടെയും ശൂദ്രന് വിദ്യയെ നിഷേധിക്കുന്നതിന് വേണ്ടി ഈ ഭാഷകാരൻ തന്റെ കുബുദ്ധി അവിടെയും ഉപയോഗിച്ചു. എന്താ അവിടെ എങ്ങനെ വ്യാഖ്യാനിച്ചത്? ജാപാല പറയാത്ത കാര്യം. ഈ ജാപാല എന്ന് പറയുന്നത് തന്റെ യൗവനകാലത്തിൽ നിരന്തരം ഭർത്താവിനെ പരിചരിച്ചുകൊണ്ടേയിരുന്നു രാവും പകലും. അതുകൊണ്ട് ഭർത്താവിനോട് ഗോത്രം എന്താണെന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് ഓർക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് പുത്രനോട് പറഞ്ഞില്ല. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണ്. ഒരു സ്ത്രീ പ്രതിച്ചു വന്നത്തെ കാലഘട്ടത്തിൽ ഇനി ഒരുപക്ഷെ ഭർത്താവിന്റെ ഗോത്രം അറിഞ്ഞില്ല എന്ന് നോക്കിയ ഇങ്ങനെ ഒരാവശ്യം വന്നപ്പം ഭർത്താവിന്റെ ബന്ധുക്കളെ കൊണ്ട് ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാമല്ലോ, എന്റെ ഭർത്താവ് ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്. അന്ന് ഇതിനൊക്കെ പ്രാധാന്യമുള്ള കാരണം, ആര് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ മകനോട് പറയാമല്ലോ, നീ പോയി ഇന്നാരോട് ചോദിക്കുക നിന്റെ അച്ഛന്റെ ഗോത്രം ഏതാണ്. അപ്പോൾ അത്രയും ബോധമില്ലാത്ത സ്ത്രീയല്ല പറയുന്നുണ്ട്, ഞാൻ വളരെ പേരെ പരിചരിച്ചവളാണ്, അതുകൊണ്ട് നിന്റെ ഗോത്രം എനിക്കറിയത്തില്ല. അവിടെ ഗോത്രം മറന്നുപോയി, അല്ലെങ്കിൽ ഭർത്താവിന്റെ സേവയിൽ മുഴുകിയതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. ഒരു സ്ത്രീ ഭർത്താവിന്റെ സേവയിൽ മുഴുകിയതുകൊണ്ട് ഭർത്താവിന്റെ പേര് മറന്നുപോകും. കാരണം പറയുന്നു പച്ചക്കള്ളമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇവിടെ പറയുന്നില്ലേ, ശൗനകം താപേയം. ഭർത്താവിനെ പേരിന് മാത്രമല്ല ഗോത്രത്തിന്റെ പേരിലുമാണ് അറിഞ്ഞിരിക്കുന്നത് അറിയുന്നത്. ആൾക്കാർ ബഹുമാനത്തോടുകൂടി പറയുന്നത് എന്താണ്? താപേയനെന്നാണ്, ശൗനകനെന്നല്ല. അപ്പോൾ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ സ്മരിക്കുകയാണെങ്കിൽ എപ്പോഴും ആ ഗോത്രത്തിന്റെ പേരിലേ സ്മരിക്കത്തുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരിക്കലും തന്റെ ഭർത്താവിന്റെ ഗോത്രം അറിയാതെ വരിക എന്ന് പറയുന്നൊന്നും സംഭവിക്കത്തേയില്ല. അതുമാത്രമല്ല ഭർത്താവ് ഉണ്ടെന്ന് ഭാഷ്യകാലം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബുദ്ധിമാന്മാർക്ക് വലിയ അബദ്ധം പറ്റും, മണ്ടത്തരങ്ങൾ. എന്നുവെച്ചാൽ വിവാഹം എന്ന് പറഞ്ഞ ഒരു കർമ്മം നടന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷന് വിവാഹം കഴിക്കുമ്പം അന്നത്തെ രീതി അനുസരിച്ച് രണ്ടുപേരുടെയും ഗോത്രം പരസ്പരം മനസ്സിലാവും, അല്ലെങ്കിൽ വിവാഹം നടക്കത്തില്ല. പക്ഷേ അതിബുദ്ധി കാണിച്ചപ്പോൾ മണ്ടത്തരം പറ്റി ഭാഷകാരൻ. അപ്പോൾ ഗോത്രം മനസ്സിലാക്കാതെ ഒരു പുരുഷന് സ്ത്രീയോ സ്ത്രീക്ക് പുരുഷനെയോ ആ കാലഘട്ടത്തിൽ വിവാഹം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. വിവാഹം കഴിഞ്ഞ് ഭർത്തൃമതിയായ ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോത്രം അറിഞ്ഞിരിക്കും. ഇനി വിവാഹം കഴിച്ചു, ഒരു കുട്ടിയുണ്ടായി, ഭർത്താവ് മരിച്ചുപോയി, ആരെങ്കിലും ഭർത്താവിന് മറന്നുപോകും. പഴയകാലം പറഞ്ഞ് മറന്നുപോയെന്നാണ്. ഇതെന്തോന്നു, കാണാതെ പിടിച്ച എഞ്ചുകൂടിയ മറ്റുമാണോ ഭർത്താവ് എന്ന് പറയുന്നത് മറന്നുപോവാ? ഭർത്താവ് എന്ന് പറയുന്നത് കാണാ പിടിച്ച സാധനമാണോ? മറന്നുപോയി. അപ്പൊ ലജ്ജയില്ലാതെ എഴുതി വെച്ചിരിക്കല്ലേ, ഭർത്താവിന് മറന്നുപോയത്. അപ്പോ ഈ അസംബന്ധങ്ങളെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ ഒരു ലജ്ജയുമില്ല. ഈ ലോകത്തൊരു സ്ത്രീക്ക് എന്തും മറക്കാം, ഭർത്താവിനെ മറക്കാൻ പറ്റുമോ? എന്താ മനുഷ്യന് സാമാന്യ ബുദ്ധിയില്ലാന്ന് ചിന്തിച്ചുകൊണ്ട് ഇവര് ഇതൊക്കെ എഴുതി വയ്ക്കുന്നു. ഞാൻ ഇതിനൊക്കെ സമാനം പറയാൻ ഒരാളെ തിരക്കി നടക്കുകയാണ്. ആരെങ്കിലും ഇതിനൊക്കെ ഒരു സമാധാനം പറഞ്ഞെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മുമ്പോട്ട് ചിന്തിക്കാമായിരുന്നു. ഇപ്പൊ എന്റെ ചിന്ത ഇവിടെ ചെന്നങ്ങ് നിൽക്കുകയാണ്, ഇതിന് സമാനം പറയാൻ ആരും കിട്ടുന്നില്ല. എനിക്ക് കുറച്ചുകൂടി ഒന്ന് റിസർച്ച് നടത്തിയാൽ കൊള്ളാമെന്നുള്ളൂ. ആരെങ്കിലും ഒരാൾ വരണ്ടേ? നിങ്ങൾ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ശങ്കരാചാര്യന്മാരെ അടുത്തെങ്കിലും പോയി കുറച്ച് പഠിച്ചിട്ട് വന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് സംസാരിക്കാൻ പോയിരുന്നു. ഇപ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് പറയാനാണ്? അല്ല, അവരെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരിതിൻ്റെ മറുവശം അവർ പറയും. കാരണം ഇത്രയും പറയാമെങ്കിൽ ഇതിലും മോശമായ കാര്യങ്ങൾ പറയാമല്ലോ. ഭർത്താവിന് ഭാര്യ മറന്നുപോയെന്നൊക്കെ പറയാമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് പറയാം. ഇത് അവിടെ എഴുതിവെച്ചിരിക്കുന്നതാണ് ഭാഷയത്തിൽ, ഞാൻ പറയുന്നതല്ല. ആ ഭാഷയും ഒരുക്കി ഇവിടെ എടുത്തു നോക്കണം. അതുമായിട്ടൊന്നും എന്തിനാ ഇത്രയും സാഹസപ്പെടുന്നു? ശൂദ്രന് വിദ്യ പാടില്ല. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശൂദ്രനെ മനുഷ്യനായി പരിഗണിക്കാൻ പാടില്ല. ഒരു സ്വാർത്ഥതയും അസൂയയും അല്ലാതെ അതിന് വേറൊന്നുമില്ല. നമുക്കെന്ന് തെങ്ങിക്കയറാൻ ആള് വേണം, ഇത്രയേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. ഇതശന ശൂദ്ര അധികാര. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാനീ പറയുന്നത് ശൂദ്രന്മാരെ സന്തോഷിക്കാൻ വേണ്ടിയും ബ്രാഹ്മണരെ ദുഃഖിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. സത്യം എന്താണോ അത് മനസ്സിലാക്കാതിന് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും പ്രത്യേകിച്ച് സന്തോഷിക്കുകയാണ്, കൊള്ളാം, സ്വാമി ബ്രാഹ്മണർക്ക് നല്ല കുത്തു കൊടുക്കുന്നുണ്ട് എന്നൊന്നും ആരും വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഓ, ഞങ്ങളെ ശൂദ്രന്മാരെ സ്വാമി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. എന്താണോ ശാസ്ത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ ഗുണദോഷ വിചാരം ചെയ്യുന്നു, ശരിയേത് തെറ്റേതെന്ന് പറയുന്നു. ഇതിനപ്പുറം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പോയി പഠിച്ചിട്ട്, ഇപ്പോൾ എന്തായാലും പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പഠിച്ചിട്ട് വരിക. അതിനു വേണ്ടിയിട്ടാണ് സംസ്കൃതം കൂടെ പഠിപ്പിക്കുന്നത്. സംസ്കൃതം പഠിച്ചാൽ സ്വയം ചിന്തിക്കാനും കുറച്ചുകൂടെ ശേഷി ഉണ്ടാവും. ഇപ്പം ഞാൻ പറയുന്നത് ഗ്രഹിക്കാനേ പറ്റും. ഗ്രഹിക്കുന്നവരായാലും ശരി, തള്ളിക്കളയുന്നവരായാലും ശരി, സംസ്കൃതം പഠിച്ചിട്ട് ഗവേഷണം നടത്തുക എന്നിട്ട് പറയുക. ആ സമയം ഞാൻ ജീവനോടെ കാണുമെന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല. എന്നാലും അതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ആരെങ്കിലും സന്തോഷിപ്പിക്കുകയോ ആരെങ്കിലും ദുഃഖിപ്പിക്കുകയോ എന്നുള്ളതല്ല. സത്യം അത് വരിക. ഇത് സത്യാന്വേഷണം എന്നുള്ളതിനപ്പുറം ഇതിനകത്ത് വേറെ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല. രാഷ്ട്രീയമോ മറ്റു തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇതിനകത്തില്ല. ഇതശ്ശന ശൂദ്രസ്യ അധികാര. ശാന്തി ശാന്തി ശാന്തി.